ഗുരുഭ്രമരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം അവസാന ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിൽ യോഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിന് പ്രധാനമായിട്ട് പ്രാണനിയന്ത്രണത്തെക്കുറിച്ച് അത് തുടർന്ന് ചർച്ച ചെയ്യും. ഇവിടെ ഇപ്പൊ പറയുന്നത് കഴിഞ്ഞതിന്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, യസ് സദാമുക്തയോ സദാമുക്തനായ ഒരുവിനെ കുറിച്ച് പറഞ്ഞു. ആ സദാമുക്തി പ്രാണനിയന്ത്രണത്തെ അതിന്റെ ഒരു മുഖ്യമായ ഉപായമായി പറഞ്ഞെങ്കിലും അതുകൊണ്ട് മാത്രം നേടാൻ കഴിയത്തില്ല. അതിനടുത്ത് പറയുന്നു, ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം രക്ഷതി. ഇപ്പോൾ സമാഹിത ചിത്തേന കിം വിജ്ഞേയം, സമാഹിതനായ ചിത്തൻ, സമാഹിത ചിത്തനായ അവനെന്താണ് അറിയേണ്ടത്? ഇതിച്ഛതി ഭോക്താരം യജ്ഞാന തപസാം ച കർത്തൃരൂപേണ ദേവതാരൂപേണ ച യജ്ഞങ്ങളുടെയും തപസ്സിന്റെയും അതിന്റെ കർത്താവായിരുന്നും കർത്താവായിരുന്ന ദേവതാരൂപത്തിന് കർത്താവായിരുന്ന് അനുഭവിക്കുന്നു. ദേവതാരൂപത്തിൽ അനുഭവിക്കുന്നു. പല ഭാഗങ്ങളും പറയും. സർവഭൂതാനാം ഹൃദ്ദേശ, സർവപ്രാണികളുടെയും ഹൃദ്ദേശത്തിലിരുന്നുകൊണ്ട് കർമ്മസാക്ഷിയായിരുന്നുകൊണ്ട്, കർമ്മസാക്ഷിയായിരിക്കുന്ന ഈശ്വരന് ഫലത്തിൽ ചെന്നു ചേരുന്നു സർവകർമ്മങ്ങളുടെയും ഫലം. കർമ്മ സർവകർമ്മങ്ങളുടെയും ഫലം ത്തിന് ചെന്നു ചേരാനൊരിടം വേണം. അത് അന്തര്യാമിയായിരിക്കുന്ന ഈശ്വരന് ചെന്നു ചേരുന്നു. ഈശ്വരൻ അതിനെ സ്വീകരിക്കുന്നു. ഞാനതിന്റെ ഭോക്താവായിരിക്കുന്നു. യജ്ഞത്തിൽ ദേവതാ സങ്കല്പത്തിൽ ഹവിസിനെ അർപ്പിക്കുന്നു. ചെയ്യുന്നവൻ എന്തു പറയുന്നു? ഇതം ന മമ എന്നുള്ള സങ്കല്പത്തോടുകൂടി അവൻ അർപ്പിക്കുന്നു. അവന്റെ സ്വീകർത്താവാര് ദേവതയാണ്. ഇന്ദ്രനും വിഷ്ണു എന്നാണ് ഇവിടെ ദേവത. അപ്പൊ ദേവതയ്ക്ക് സമർപ്പിക്കുന്നു. എന്തിനു വേണ്ടി അവൻ സമർപ്പിക്കുന്നു? ആ ദേവത അതിന്റെ ഭോക്താവായി കൽപ്പിക്കുമ്പോൾ തിരിച്ച് അവൻ ആ ദേവതയുടെ പ്രസാദം അനുഗ്രഹം തിരിച്ചു കിട്ടുന്നു. അങ്ങനെ തിരിച്ചു കിട്ടുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ദേവതയ്ക്ക് സമർപ്പിക്കുന്നത്. അപ്പൊ തന്റേതായത് എല്ലാം ദേവതയ്ക്ക് സമർപ്പിക്കുമ്പോൾ അത് കൂടുതൽ അവന് തിരിച്ചു കിട്ടുന്നു, സമർപ്പിക്കുന്നു. അവിടെ അവന് തിരിച്ചു കിട്ടുന്നത് എന്താണ്? അവന്റെ കാമനകൾ. അവൻ എന്താണോ കാമിക്കുന്നത് അതവന് തിരിച്ചു കിട്ടുന്നു. അതുകൊണ്ടാണ് അവന് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ അത്തരം കാമ്യകർമ്മങ്ങളെ കുറിച്ച് അല്ല പറയുന്നത് കേവലമായി, മറിച്ച് യജ്ഞ തപസ്സുകളെ കുറിച്ചാണ്. എല്ലാ സത്കർമ്മങ്ങളും എല്ലാ തപസ്സുകളും അതിനെ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരൻ അതിനെ സ്വീകരിച്ചിട്ട് അനുഷ്ഠാതാവിന് ഫലം കൊടുക്കുന്നു. ഇവിടെ എന്താണ് അവൻ ആഗ്രഹിക്കുന്ന ഫലം? തപസ്സുകൊണ്ട്, തപസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധി, അത് കിട്ടുന്നു. സത്കർമ്മങ്ങളുണ്ട് ആഗ്രഹിക്കുന്നത് പുണ്യം, അത് കിട്ടുന്നു. സാധാരണ മനുഷ്യൻ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിന്റെ ഫലമായി പുണ്യം നേടുന്നു. എന്നുവെച്ചാൽ അവന്റെ ജീവിതത്തിൽ ഐശ്വര്യവും മറ്റും നേടുന്നു. ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലോ തപസ് അനുഷ്ഠിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ വിശുദ്ധിയെ നേടുന്നു. ഈ നേടുന്നതെല്ലാം ഒരുവന്റെ പ്രയത്നം കൊണ്ട് നേടുന്നതല്ല, മറിച്ചത് ഈശ്വരദത്തമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഭോക്താരം, ഞാനിതിന്റെ ഭോക്താവായിരിക്കുന്നു. ഈശ്വരന്റെ അനുഗ്രഹമായി കിട്ടുന്നതാണ് യജ്ഞ തപസ്സുകളുടെ ഫലം. യഥാർത്ഥത്തിലുള്ള ഭോക്താവ്, കർമ്മം ചെയ്യുന്നവൻ കർമ്മഫലത്തെ ഭുജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവൻ കരുതുന്ന താനാണ് ഈ കർമ്മത്തിന്റെ ഭോക്താവെന്നാണ് പറയുന്നു. വാസ്തവത്തിൽ കർമ്മത്തിന്റെ ഭോക്താവ് ഈശ്വരനാണ്. അപ്പൊ ജീവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഭോക്താവ് ഈശ്വരനാണെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ ബോധിപ്പിക്കുകയാണ്. വേറെ സന്ദർഭത്തിൽ പറയും ചെയ്യും, മാം ചെയ്യും അന്തശരീരത്വം. ഒരുവൻ കർമ്മം ചെയ്യുമ്പോൾ അവൻ കരുതണം എന്താണ്? അന്തശരീരസ്ഥനായി, അന്തശരീരസ്ഥനായിരുന്ന് ഈ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നത് ഈശ്വരനാണെന്ന് ബോധിക്കുന്നു. അല്ല, താനല്ല. ശരിക്കും അപ്പൊ തന്റെ കർമ്മങ്ങളിൽ വരുന്ന ഗുണത്തിന്റെയും ദോഷത്തിന്റെയും ഫലവും വാസ്തവത്തെ അനുഭവിക്കുന്നത് താനല്ല, പിന്നെ ഈശ്വരനാണ്. അപ്പൊ താമസികമായ കർമ്മങ്ങൾ ഒരുവൻ ചെയ്തു കഴിഞ്ഞാൽ അത് ഈശ്വര പീഡയാണ്. എന്തുകൊണ്ട്? ഭോക്താവായിരിക്കുന്ന ഈശ്വരനാണ് താനല്ല, പരമാർത്ഥത്തിൽ ഭോക്താവായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്, യജ്ഞ തപസ്സുകളുടെ സത്കർമ്മങ്ങളെ അനുഷ്ഠിക്കുക, ആ സത്കർമ്മങ്ങളുടെ ഫലഭോക്താവാക്കുക ഈശ്വരൻ, ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുക, അതിൻ്റെ ഫലഭോക്തൃത്വം ഈശ്വരനിൽ വരുത്താതിരിക്കുക. ഈശ്വരൻ വേറെടുത്ത് പറയുന്നുണ്ട്, എന്നാണ് എന്നെ പീഡിപ്പിക്കാൻ, അങ്ങനെയാണ് പറയുന്നുണ്ട്. അന്തശരീരസ്ഥനായിരിക്കുന്ന ഞാനാണ് എന്ന് ആലോചിക്കാതെ ഈ കർമ്മങ്ങളിലൂടെ ഈ ജീവന്മാരെന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് വേറെടുത്ത് വിശദീകരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? ഞാൻ ഭോക്താവായിരിക്കുന്നു. ഉപഭോക്താവായിരിക്കുന്നത് ഈശ്വരനാണെന്നുള്ള ബോധത്തോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു എന്താണ്? ശാന്തി പ്രാപ്നോതി. ആ അനുഷ്ഠാതാവ്, കർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ ശാന്തിയെ, പരമമായ ശാന്തി പ്രാപിക്കുന്നു. എപ്പോഴും കർമ്മം ചെയ്യുന്നവൻ ആ ഒരു തിരിച്ചറിവ് വേണം. കർമ്മം ചെയ്യുന്നതിന് മാത്രമല്ല, ഏത് ആധ്യാത്മികമായ സാധനങ്ങൾ ചെയ്താൽ അവിടെ തന്നെ തിരിച്ചറിവ് വേണം. ഇത് അനുഭവിക്കുന്നത് ഈശ്വരനാണ്. എന്തുകൊണ്ട്? സർവലോക മഹേശ്വരം, സർവലോകത്തിലും മഹേശ്വരനായിരിക്കുന്നു. സർവേഷാൻ ലോകാനാം മഹാന്തം ഈശ്വരം. സർവലോക മഹേശ്വരം, മഹാനായ ഈശ്വരനായിരിക്കുന്നു എന്നത് സർവാധിപതിയായിരിക്കുന്ന ഈശ്വരനാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ചെന്നെത്തുന്നതിന് ഒരിടമയുണ്ട്. സാധാരണ ചിന്തിക്കും, ജീവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരൻ അനുഭവിക്കുക. അതങ്ങനെ സംഭവിക്കും. ജീവന്റെ നിലയുടെ ഈശ്വരന്റെ നിലയുണ്ട്. ഈശ്വരൻ നിത്യമുക്തനായി, സർവസ്വതന്ത്രനായി, സർവജ്ഞനായി, ലോകാധിപത്യായിരിക്കുന്നു. ജീവനാണെങ്കിലും ഈ സംസാരത്തിൽ പെട്ടുകൊള്ളുന്നു. അങ്ങനെയുള്ള ജീവൻ ചെയ്യുന്ന അജ്ഞനായ അവിവേകിയായ ജീവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഈശ്വരൻ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് പറയുന്നതിന് എന്താ യുക്തിയുള്ളത്? അതാണ് പറയുന്നത് സർവലോകമഹേശ്വരം. കാരണം ഇത് ചെന്നെത്തുന്നതിന് വേറെ സ്ഥലമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്താവ്, സർവത്തിനും നിയന്താവായിരിക്കുന്നവൻ, സർവത്തിനെ നിയന്ത്രിക്കുന്നവൻ. അതിനുള്ള സർവജ്ഞതയും സർവശക്തിയും ഉള്ളവൻ അതാണ്. അങ്ങനെയുള്ള ഈശ്വരനാണ് ആത്യന്തികമായി സർവവും ചെന്നു ചേരുന്നത്. അത് ഒരു നിയമമാണ്. എവിടെയാണോ ആശ്രയ ആശ്രിതഭാവം വരുന്നത്, ഈശ്വരൻ ആശ്രിതനായും ജീവൻ ഈശ്വരൻ ആശ്രയമായും ജീവൻ ആശ്രിതനായിരിക്കുന്നു. എപ്പോഴും ജീവൻ ആശ്രിതനായിരിക്കുന്നു, ഈശ്വരനാണ് പരമമായ ആശ്രയം. അങ്ങനെ വരുന്നിടത്ത് ഈ ആശ്രിതനായിരിക്കുന്ന ജീവന്റെ സർവകർമ്മങ്ങളുടെയും ഫലം, സർവപ്രവൃത്തികളുടെയും ഫലം ചെന്നെത്തിച്ചേരുന്ന ഇവിടെ ആശ്രയമായിരിക്കുന്ന ഈശ്വരനാണ്. അതുകൊണ്ട് വേറെ തരത്തിൽ പറയും, ആചാര്യം ആഗച്ഛന്തി ശിഷ്യദോഷാഹ, ശിഷ്യന്മാരുടെ ദോഷങ്ങളെല്ലാം ചെന്നു ചേരുന്നത് ആചാര്യനിലാണ്. നമ്മൾ വിചാരിക്കും ഗുരു ശിഷ്യന്മാരെ നേരെ നടത്തിക്കുന്ന ആളാണ്, ശിഷ്യന്മാരുടെ ദോഷങ്ങളൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകുന്ന ആളാണ്. അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ട്. പക്ഷെ മറിച്ചൊന്നും സംഭവിക്കും. ശിഷ്യൻ തെറ്റിപ്പോയാൽ ഗുരുവും തെറ്റിപ്പോവും. അങ്ങനെയുണ്ടൊരു കാര്യം. കാരണം ഗുരുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ശിഷ്യൻ. അതുകൊണ്ടാണ് ഗുരുക്കന്മാര് ശിഷ്യന്മാരെ വളരെ സൂക്ഷിച്ച് തന്നെ സ്വീകരിക്കുന്നത്. കാരണം ശിഷ്യന്മാര് തന്നെ കൂടെ മറിച്ചുകള, ഗുരുവിന്റെ നിലയിൽ കൂടെ ശിഷ്യൻ മറിച്ചുകള. അതുകൊണ്ട് പറയും, അതിന് സമാനമായ ഒരു ആശയമാണ് ഇവിടെയും പറയുന്നത്. ഇതിന്റെ എല്ലാം ജീവൻ ഭോക്താവും ഈശ്വരൻ അനുഭോക്താവുമായിരിക്കുന്നു. ഈശ്വരൻ വരുന്ന ഭോക്തൃത്വം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നു? ഈശ്വരൻ ഇവിടെ പറയുന്ന സർവലോക മഹേശ്വരനായിരിക്കുന്നുണ്ട്. സർവത്തിൻ്റെ നിയന്താവായിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം അവിടേക്കാണ് ചെല്ലുന്നത് എന്ന് ഓർമ്മ വേണം എന്ന് ജീവൻ ഓർപ്പിക്കുകയാണ്. പിന്നെ പറയുന്ന സുഹൃദം സർവഭൂതാണ്. അപ്പൊ ചില ഭാഗങ്ങളിൽ രണ്ടു തരത്തിലാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ ഈശ്വരബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ചില സ്ഥലത്ത് ജീവനെ ഈശ്വരന്റെ തലത്തിലേക്ക് ഉയരത്തി കൊണ്ടുപോയി മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്തവന് ഈശ്വരനെ തന്റെ നിലയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്തായാലും അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈശ്വര തത്വത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സുഹൃത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം, സർവപ്രാണന പ്രത്യുപകാരം നിരപേക്ഷതയാ ഉപകാരണം. നമ്മൾ സാധാരണ പറയുന്നത് അങ്ങനെയാണ്. ഒരു സുഹൃത്തെന്ന് പറയുന്ന ആരാണ്? ഇവിടെ ഈശ്വരനെ സുഹൃത്തെന്ന് പറയും. സർവപ്രാണിയുടെയും സുഹൃത്ത്, സുഹൃത്തെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥം തന്നെ സുഹൃത്തം. സർവപ്രാണിയുടെയും സുഹൃത്തായിരിക്കുന്നു നമ്മൾ സാധാരണ സുഹൃത്ത്. മിത്രം എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്നതാണ്. നമ്മളോട് താല്പര്യമുള്ള ആൾ, നമ്മുടെ ഇഷ്ടങ്ങളെയെല്ലാം നിറവേറ്റി തരുന്നയാൾ, അതാണ് നമ്മൾ സുഹൃത്ത് മിത്രം എന്ന് പറയുന്നത്. ആപത്തിൽ സഹായിക്കുന്നതാണ് ഇവിടെ പറയുന്നു. പ്രത്യുപകാരം ആഗ്രഹിക്കാതെ സഹായിക്കുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സുഹൃത്ത് അതല്ല. ഇവിടെ ഈശ്വരനെ സുഹൃത്തായി പറയും. യഥാർത്ഥത്തിൽ സുഹൃത്ത് എന്ന് പറയുന്ന ആരാണ്? സുഹൃത്തെന്ന് പറയുന്നത് നമ്മളെ തിരിച്ചറിയുന്ന ആളാണ്. അതാണ് നമ്മളെ സാധാരണഗതി സുഹൃത്തെന്ന് പറയുന്നത്. ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു പിന്നെ സുഹൃത്തെന്ന് പറയുമ്പോൾ അങ്ങനെ അവിടെ നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്ന ആളാണ്. അതാണ് പരവുമായ സുഹൃത്തെന്ന് പറയുന്നത്. സാധാരണ സുഹൃത്തുക്കൾ നമ്മളെ തിരിച്ചറിയും, അല്ലെ? നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ആളാണ്, നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആൾ. ശത്രുവിനെ നമ്മളോട് അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. ശത്രുവിനെ നമ്മൾ ദൂരം നിർത്തും, അല്ലെങ്കിൽ ശത്രുവിൽ നിന്ന് നമ്മൾ ദൂരം മാറി നിൽക്കും. നമ്മളോട് ആരാണോ അടുക്കുന്നത് അവർ നമ്മളെ തിരിച്ചറിയും. അപ്പോൾ ഏറ്റവും നമ്മെ തിരിച്ചറിയുന്നത് ആണ് നമ്മുടെ സുഹൃത്ത്. അതിൽ തന്നെ നമ്മളെ തിരിച്ചറിയുന്നവർ നമ്മളെ സംബന്ധിച്ച് ഉദാസീനനാണ്. അവിടെ തിരിച്ചറിയിപ്പിക്കും. അതിന് തയ്യാറാകത്തില്ല, തിരിച്ചറിയിപ്പിക്കുന്നതിന് തയ്യാറാകത്തില്ല. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്നു. ഗുരു എന്ന് പറയുന്നതും ഗുരു നമ്മുടെ സുഹൃത്തായിരിക്കുന്നു എന്ന് പറഞ്ഞു നമ്മൾ കരുതുന്നത് എന്താണ്? നമ്മളോട് ഇഷ്ടമുണ്ട്, നമ്മളോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് സുഹൃത്തെന്നാണ്. ഇഷ്ടവും സ്നേഹവും ഒക്കെ ലോകത്തിൽ പല ഭാഗത്തു നിന്നും കിട്ടും, പലയിടത്തും ഉണ്ടാവും. അച്ഛനോടും അച്ഛനും മക്കളോടും മാതാപിതാക്കൾക്കും മക്കളോട് സ്നേഹമുണ്ട്, തിരിച്ചുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ട്, തിരിച്ചുണ്ട്. സഹോദരി സഹോദരന്മാർക്ക് സ്നേഹമുണ്ട്, സാധാരണ മിത്രങ്ങൾക്ക് സ്നേഹമുണ്ട്. ആധ്യാത്മിക മാർഗത്തിൽ മിത്രത എന്ന് പറയുമ്പം ആ സ്നേഹത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അവിടുത്തെ മിത്രത എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന് അപ്പുറം പോകുന്നു. അവിടെ മിത്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ തിരിച്ചറിയുന്ന ആളാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു ഗുരുവിന്റെ ആവശ്യം വരുന്നതിന് എന്തുകൊണ്ട്? നമ്മളെ തിരിച്ചറിയാൻ മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്നുകൊണ്ടാണ്. സ്വയം തിരിച്ചറിയുന്ന ഒരാളിന് ഗുരുവിന്റെ ആവശ്യമില്ല. നമ്മൾ ഗുരുവിനെ മിത്രമാക്കുന്നത് തിരിച്ചറിവിന് വേണ്ടിയാണ്. ഗുരുത്വം വരുന്ന ഇവിടെ തിരിച്ചറിയിപ്പിക്കുന്നതിന് അത് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ ഗുരു നമ്മെ തിരിച്ചറിയിപ്പിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്നതിന് അവൻ പാത്രമായിരിക്കണം, അല്ലെങ്കിൽ ഗുരു ശത്രുവായി മാറും. കാരണം തിരിച്ചറിവ് ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. തിരിച്ചറിവിനെല്ലാവരും ഭയപ്പെടുന്ന കാര്യം, ആരും സ്വയം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നില്ല. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പോലും വിശേഷിച്ച് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചറിവ് ഒരു വിഷയമുണ്ട്. ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിലോ മിക്കപേരും ഈ തിരിച്ചറിവിനെ ഭയപ്പെടുന്നവരാണ്. എന്തുകൊണ്ട്? ഈ തിരിച്ചറിവുകൾ നമ്മളിലിരിക്കുന്ന പല വൈകൃതങ്ങളെയും വെളിപ്പെടുത്തും. അത് നമുക്ക് അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ട് വരും മാനസികമായി. അതുകൊണ്ടാണ് ഗുരു തിരിച്ചറിയിക്കാൻ ശ്രമിക്കുമ്പോൾ ഗുരു തന്നെ ചിലപ്പോൾ ശത്രുവായി മാറുന്നു. അത് ശിഷ്യനിൽ ശത്രുത ഉണ്ടാക്കാതെ ഗുരുവിന് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിത്തരുന്നതാണ് ഒരു ഗുരുവിന്റെ മഹത്വം. ഇത് തന്നെയാണ്, അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒരു ഗുരു ശിഷ്യ പാരസ്പര്യം അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെ ഭഗവാൻ പറയുന്നു, എന്താണ്, ഞാൻ സുഹൃത്താണ് സർവരുടെയും. അതാ ഗുരുത്വത്തെ കാണുകയാണ് സുഹൃത്ത് എന്ന് പറയുന്നു. സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളവിടെ കാണുന്നത് കേവലം ദുർബലമായ വൈകാരിക ഭാവങ്ങളെയാണ്. അതാണ് നമ്മളൊരു സുഹൃത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരു ഗുരുവിൽ നിന്ന് പോലും പ്രതീക്ഷിക്കുന്നതായിരിക്കും, നമ്മുടെ നിലയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കും. പക്ഷേ അവിടെയല്ല അതിൻ്റെ പ്രാധാന്യം. ഒരുവന് സ്വയം തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ കാഴ്ചയുടെ സവിശേഷത. കണ്ണിനെ തന്നെ എടുക്കാം. കണ്ണിന് ഈശ്വരൻ കാഴ്ച ശക്തി കൊടുത്തിരിക്കുന്നു. എല്ലാത്തിനെയും കാണാൻ, നിരൂപണം ചെയ്യാൻ, സൂക്ഷ്മമായി പരിശോധിക്കാനെല്ലാമുള്ള ശേഷി കണ്ണിന് കൊടുത്തിട്ടുണ്ട്. സൃഷ്ടിയുടെ തന്നെ ഒരു വിലക്ഷണതയാണ്. എന്താണ്? അതിനെ കാണാൻ കഴിയുന്നില്ല. അതിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല, മുഖത്തെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനൊരു വൈഭവത്തെ കൊടുത്തു സൃഷ്ടിയിൽ. അതേസമയം ഒരു ന്യൂനതയും അതോടൊപ്പം ഉണ്ട്, അതിന് കാണാൻ കഴിയുന്നില്ല. ഈ കണ്ണിൻ്റെ ഈ ന്യൂനത തന്നെയാണ് നമ്മുടെ ബോധത്തിനുള്ളത്. അത് ലോകത്തെ സർവത്തിനെയും നിരീക്ഷിക്കും, പഠിക്കും, മനസ്സിലാക്കും. പക്ഷെ തന്നെ അതിന് പഠന വിഷയമാക്കാൻ കഴിയത്തില്ല. തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചറിയും. തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിവിനെ അത് ഭയക്കുന്നു, അതുകൊണ്ട് അതിനത് മുതിരുന്നില്ല. അവിടെയാണ് ഗുരുവിന്റെ ആവശ്യം വരുന്നത്. അങ്ങനെ തിരിച്ചറിയിപ്പിക്കുന്ന ഒരു സുഹൃത്ത് ആയി വരുന്ന ആയി ഈശ്വരനെ തന്നെ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈശ്വരനെ നമ്മൾ ഗുരുവായും നമ്മുടെ ദർശനത്തിൽ ഗുരുവിനെ ഈശ്വരനായും കൽപ്പിക്കുന്നത്. ചില ഭാഗങ്ങളിൽ വരും എന്താണ് ഈശ്വരൻ തന്നെയാണ് ഗുരു. ചിലടത്ത് പറയും ആരെയാണോ നിങ്ങൾ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നത് അത് തന്നെ ഈശ്വരൻ. ഇവിടെ ഈശ്വരന് ഗുരുവിനേക്കാൾ വലിയ സ്ഥാനമില്ല, ഗുരുവിന് ഈശ്വരനേക്കാളും വലിയ സ്ഥാനമില്ല, രണ്ടിനും ഒന്നായിട്ടാണ് പറയുന്നത്. ഗുരു സാക്ഷാത് പരംബ്രഹ്മ എന്ന് പറയുന്നത് കൊണ്ടാണ്. ഈ കണ്ണിന് നേരിട്ട് കാണാൻ കഴിയാത്തതുപോലെ നമ്മളെ ബോധത്തിന് നേരിട്ട് നമ്മളെ പരിശോധിക്കാൻ കഴിയുന്നില്ല. കഴിയും, അതെവിടെയാണ് അത് കഴിയുന്നത്? നമ്മളൊരു ഗുരുത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു, അപ്പോ നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങും, ഉള്ളിൽ സ്വീകരിക്കുന്നു. ഇപ്പൊ ഈശ്വരനെ കുറിച്ച് പറയും എന്താണ്, അതൊരു കണ്ണാടി പോലെയാണ്, ഒരു ദർപ്പണം പോലെയാണ്. ഇപ്പൊ ദർപ്പണത്തിന്റെ പ്രത്യേകത എന്താണ്? ദർപ്പണം നമ്മളെ തിരിച്ചറിയിക്കും, നമ്മുടെ ഭംഗിയും അഭംഗിയും രൂപവും വൈരൂപ്യവും എല്ലാം ദർപ്പണത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അത് വ്യക്തമാവും. പക്ഷെ അവിടെ ഒരു നിയമമുണ്ട്, എന്താണോ ആ ദർപ്പണത്തിന് അഭിമുഖമാവണം. ദർപ്പണത്തിന് പുറംതിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ദർപ്പണം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഈശ്വരനെ അല്ലെങ്കിൽ ഗുരുവിനെ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിന് അഭിമുഖമാവണം, നേരെ നിൽക്കണം. അതിന് നേരെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അഭിനയങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത്. ഈ അഭിനയം പഠിക്കുന്നവർ ദർപ്പണത്തിന്റെ മുമ്പിൽ നിന്നാണ് പഠിക്കുന്നത്, കാരണം അതിനുള്ള ന്യൂനതകൾ അതിനുള്ള മീക്കവ് എല്ലാം തിരിച്ചറിയാൻ വേണ്ടി. അപ്പം നമ്മുടെ അഭിനയങ്ങളെല്ലാം നമ്മൾ ദർപ്പണത്തിന്റെ മുമ്പിൽ നിന്ന് കാണിക്കുമ്പോഴാണ് നമ്മുടെ ഗോഷ്ഠികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നത്, എന്തൊക്കെ വൈകൃതങ്ങളാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നതെന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ മുമ്പ് വയ്ക്കുമ്പോഴാണ്. അപ്പൊ കണ്ണിനെ കാണാൻ പറ്റും ദർപ്പണം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പറ്റത്തില്ല. മുഖത്തെ കാണാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും എല്ലാം വ്യക്തമായിട്ട്. അവിടെയാണ് മിത്രത്തിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ഒരു ദർപ്പണം പോലെ മിത്രം നമ്മളെ സഹായിക്കുന്നു, നമ്മളെ തിരിച്ചറിയുന്നു. സഹായിക്കുന്നെന്ന് വെച്ചാൽ അതാണ് നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്നത്. അപ്പൊ ഈശ്വരൻ ആ സ്ഥാനത്തേക്കുന്നു, ഗുരു അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്കുന്നു. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്നു. അതുകൊണ്ട് പലരും ഗുരുവിനെ സ്വീകരിച്ചാൽ ഗുരുവിന് അഭിമുഖമാകത്തില്ല, പുറംതിരിഞ്ഞിരിക്കും. എന്തുകൊണ്ട്? അവന് ഭയമുണ്ട് ഉള്ളിൽ. തന്നെ തിരിച്ചറിവ് തന്റെ വൈകൃതങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരും, അതിനെ നേരിടുന്നതിന് അവന് ശക്തിയില്ല, അതുകൊണ്ട് അവൻ ഭയക്കും. ഈ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന പലരും ഉള്ളിൽ ഭയമുള്ളവരാണ്. എന്തുകൊണ്ട്? ഏതെങ്കിലും സമയത്ത് താൻ തന്നെ തിരിച്ചറിഞ്ഞാൽ തന്റെ നാട്യങ്ങൾ കാപട്യങ്ങളെല്ലാം തനിക്ക് തന്നെ പ്രത്യക്ഷമായി കഴിഞ്ഞാൽ അതിനെ നേരിടുന്നതിനൊരു ശക്തി ഇല്ലാതെ. സാറിന് പല ഒരു ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല, അറിയാറില്ല. അറിയാതെ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യവും മിഥ്യയും തിരിച്ചറിയാതെ, കാപഠ്യങ്ങളും യാഥാർത്ഥ്യവും തിരിച്ചറിയാതെ അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത് പലരും. ഒഴിവാക്കേണ്ടതിനെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നു, അത് ഒഴിവാക്കേണ്ടതാണെന്ന് തിരിച്ചറിയാതെ. എന്തുകൊണ്ട്? എന്തുകൊണ്ടങ്ങനെ പോകുന്നു? പലരും ഇതെല്ലാം ഈ മാർഗത്തിൽ ഉപേക്ഷിക്കേണ്ടതാണ് എന്നുപോലും തിരിച്ചറിയാതെ പോകുന്നു. എന്തുകൊണ്ട്? അവര് അഭിമുഖമായിട്ട് സഞ്ചരിക്കുന്നു. തന്നെ തിരിച്ചറിയേണ്ടതായ ആ ശക്തിക്ക് അഭിമുഖമായല്ല സഞ്ചരിക്കുന്നു, അതിന് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ പിന്നെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവരെ നീക്കേണ്ടതിനെല്ലാം എങ്ങനെ നീക്കാൻ പറ്റും? കാരണം നമ്മൾ ആന്തരികമായി പരിശോധിക്കുമ്പം നമുക്ക് തന്നെ മനസ്സിലാവും എന്താണ് നമ്മുടെ ഉള്ളിൽ ദുരയുണ്ട്, സ്വാർത്ഥതകളുണ്ട്, കാമങ്ങളുണ്ട്, ഒരുപാട് വിപരീത ഭാവങ്ങളുണ്ട്. പക്ഷെ അതിനെ അത് ദൂരീകരിക്കപ്പെടുന്നില്ല, നമ്മളിൽ നിന്നും അത് ഒഴിഞ്ഞു പോകുന്നു. എന്തുകൊണ്ട്? പലപ്പോഴും നമ്മൾ വേണ്ട സമയത്ത് അതിനെ തിരിച്ചറിയുന്നില്ല. നമ്മൾ കാണിക്കുന്ന ഗോഷ്ഠികൾ നമുക്ക് വെളിപ്പെടുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ പുറംതിരിഞ്ഞിരിക്കുകയാണ്, കണ്ണാടിക്ക് പുറംതിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ശുദ്ധീകരണം നമ്മളെ പറഞ്ഞല്ലോ. ഭോക്താവായിരിക്കുന്ന, സർവഭോക്താവായിരിക്കുന്ന ഈശ്വരനിൽ അത് സംഭവിക്കുന്നു. അവിടെ നിന്ന് വേണം അത് സംഭവിക്കുകയുള്ളൂ. അതാണ് തിരിച്ചറിയിപ്പിക്കുന്നു എന്ന് പറയുന്നു. കണ്ണാടിക്ക് പുറംതിരിഞ്ഞു നിന്നാൽ എങ്ങനെയാണ് കണ്ണാടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? നമ്മുടെ വൈരൂപ്യങ്ങളെ എങ്ങനെ അതിന് ബോധ്യപ്പെടുത്താൻ കഴിയും? ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല. പറയുന്നു, ഞാൻ കണ്ണാടിയുടെ സമീപത്താണ് നിൽക്കുന്നതെന്ന് പറയുന്നു. എന്നോട് എത്ര ചേർന്ന് നിന്നാലും ശരി, പുറംതിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ബോധ്യപ്പെടുത്തില്ല. ഇപ്പൊ ഭൗതികമായ സാമീപ്യം ഗുരുവിന്റെ, അത് ചെറിയൊരംശം മാത്രമേ ഗുരുവിനെ രക്ഷപ്പെടുത്തൂ. രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ആത്മീയമായ സാമീപ്യം തന്നെ വേണം. ഭൗതികമായ സാമീപ്യത്തിനേക്കാൾ എത്രയോ വലുതാണ് ആ സാമീപ്യം എന്ന് പറയുന്നത്. ഗുരുവിന് അഭിമുഖമാകുമ്പോഴേ പറ്റും, ഈശ്വരന് അഭിമുഖമാകുമ്പോഴേ പറ്റും. അപ്പൊ ഈശ്വരൻ തന്നെ നമ്മുടെ സുഹൃത്തായി മാറുന്നു, എല്ലാം തിരിച്ചറിയിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവൻ പറയുന്നത് സുഹൃതം, ഞാൻ സുഹൃത്തായിരിക്കുന്നു, എന്നെ സുഹൃത്തായി സ്വീകരിക്കുന്നു. ഈശ്വരനോടുള്ള ആഭിമുഖ്യം അത് ദൃഢമാകണം. അപ്പൊ അവിടെ യാതൊരു തരത്തിലുള്ള കാപട്യങ്ങൾക്കും മാലിന്യങ്ങൾക്കും ഒന്നും പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് ഇതെല്ലാം തിരിച്ചറിവിലൂടെ നശിക്കത്തുള്ളൂ. തിരിച്ചറിവാണ് എല്ലാ വൈകൃതങ്ങളെയും മാറ്റിക്കളയുന്നു. അതിനാണ് നമ്മൾ വിവേകം എന്ന് പറയുന്നത്. അതാണ് മാറ്റുന്നത്. ബാക്കി നമ്മൾ ഉപയോഗിക്കുന്നത് എല്ല. നമ്മൾ കണ്ണാടിക്ക് പുറംതിരിഞ്ഞു നിന്ന് കാണിക്കുന്ന അഭ്യാസം, അതാണ് നമ്മുടെ യുദ്ധിയും ബുദ്ധിയും എന്നെല്ലാം പറയുന്നത്. അതിനോട് തിരിഞ്ഞു നിന്ന്, അതിനഭിമുഖമായി നിന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മെക്കുറിച്ചുള്ള ബോധം, അതാണ് വിവേകം. അത് അറിയലല്ല, ഒരറിയിപ്പിക്കലാണ്. മറ്റൊരിടത്തു നിന്ന് വരുന്നതാണ്. എന്നുവെച്ചാൽ അത് പറഞ്ഞല്ലോ, ഈശ്വരൻ ഭോക്താവായിരിക്കുന്നു. ഭോക്താവായിരിക്കുന്ന ഈശ്വരന്റെ വരദാനമായി വരുന്നതാണ് ആ വിവേകം എന്ന് പറയുന്നത്. നമ്മൾ സമ്പാദിക്കുന്നതാണ്. ആഭിമുഖ്യം വരുന്നവരിലേ അത് വരത്തുള്ളൂ. ഈശ്വരനിൽ ആ സൗഹൃദം സൃഷ്ടിക്കുന്നവരിലേ അത് വരത്തുള്ളൂ. അല്ല, ബാഹ്യമായി നമുക്ക് വരുന്ന, നമ്മുടെ ആപത്തിന് ഉപകരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന സാധാരണ മിത്രങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ആ മിത്രങ്ങളോടുള്ളതിൽ കൂടി കുറച്ചുകൂടി വലിയൊരു സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാമെന്നുള്ള ഒരു സ്ഥാനമല്ല ഈശ്വരൻ. അതെല്ലാം വെറും വൈകാരികമായ ഭാവങ്ങളാണ്. അങ്ങനെ വൈകാരികമായ ഭാവത്തിലുള്ള ഉൾക്കൊള്ളേണ്ട ഒരു തത്വമല്ല ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു. അതിനുപരിയായി വിവേകത്തെ ആർജിക്കേണ്ട ഒരു തത്വമാണ്. നമ്മൾ ഈശ്വരനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? നമ്മൾ തന്നെ നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന വൈകാരിക ഭാവങ്ങളിലൂടെ ഈശ്വരനോട് അല്ലെങ്കിൽ ഗുരുവിനോട് നമ്മുടെ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ബന്ധത്തെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈശ്വരീയമായ ബന്ധം, ഗുരുത്വം, ഗൗരവം, അതെങ്ങനെയാണ് വാസ്തവത്തിൽ സംഭവിക്കേണ്ടത്? അത് ഈശ്വരദത്തമായ വിവേകത്തിലൂടെയാണ് ആ ബന്ധം വരേണ്ടത്. അവിടെ പിന്നെ ഗുരുശിഷ്യ പാരസ്പര്യത്തിന് ഭംഗം വരത്തില്ല. ആ വിവേകം എന്ന് പറയുന്നത് ഒരുവന്റെ ഉള്ളിൽ ഉദിക്കുക എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഗുരു ശിഷ്യനെയും ശിഷ്യൻ ഗുരുവിനെയും തിരിച്ചറിയുന്ന നിമിഷം. അതാണ് അവിടെയാണ് ആ പരസ്പര ആഭിമുഖ്യം വരുന്നത്. അപ്പോഴാണ് ഗുരു ശിഷ്യനെ തിരിച്ചറിയിപ്പിക്കുന്നത്. ശിഷ്യ സ്വയം മനസ്സിലാക്കുന്ന എന്താണ്, താൻ ആരാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്ന നിമിഷം അവന്റെ വൈകൃതങ്ങളെല്ലാം അപ്രത്യക്ഷമാണ്. അവിടെയാണ് ഈശ്വരൻ സുഹൃത്തായി മാറുന്നത്. അങ്ങനെ ഒരവസ്ഥ, അതാണ് ഇവിടെ പറയുന്നത്. സുഹൃതം സർവഭൂതാനം. അപ്പൊ സർവഭൂതങ്ങൾക്കും സർവപ്രാണികൾക്കും സുഹൃത്തായിരിക്കാൻ ഈശ്വരൻ തയ്യാറാണ്. പക്ഷേ ജീവൻ അതിനഭിമുഖമാവും, പുറംതിരിഞ്ഞിരിക്കുകയാണ്. സംസാരം എന്ന് പറയുന്നത് എന്താണ്? ജീവന്റെ ഈ പുറംതിരിഞ്ഞുള്ള നിപ്പാണ് സംസാരം എന്ന് നമ്മൾ പറയുന്നത്, ശാസ്ത്രത്തിൽ പറയുന്നു. അപ്പം വിപരീത ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനെ തിരിച്ചറിയുക. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അത് അവർ സംസാരത്തിൽ തന്നെ. എന്തുകൊണ്ട്? ഉള്ളിലേക്ക് നോക്കിയാൽ മതി, ഉള്ളിൽ ഭയമുണ്ടോ? തന്നെ തിരിച്ചറിയും ആരെങ്കിലും എന്നുള്ള ഒരു ഭയം ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ എതിർദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല എങ്കിൽ അവന്റെ ഉള്ളിൽ പ്രകാശപൂർണമായിരിക്കും. അവിടെ പിന്നെ തന്റെ അസ്തിത്വത്തെ തന്നെ തനിക്ക് ഭയക്കേണ്ട ആവശ്യം വരുന്നില്ല. അവൻ ഗുരുവിനോട് അല്ലെങ്കിൽ ഈശ്വരനോട് അവൻ ബന്ധം സ്ഥാപിച്ചു. ഈശ്വരനവന് അല്ലെങ്കിൽ ഗുരു അവന് മിത്രമായി കഴിഞ്ഞു. അങ്ങനെ ഒരു മിത്രഭാവം വന്നു കഴിഞ്ഞാൽ അവന് ഈശ്വരനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അവന് ഈശ്വരനുമായി സംവദിക്കാം. ഒരു സുഹൃത്തിന്റെ ആവശ്യം വരുന്ന എപ്പോഴാണ്? നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ, എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കാൻ, അതാണ് ഒരു മിത്രത്തിന്റെ ആവശ്യം വരുന്നത്. ഒരുവന് ഈശ്വരനുമായി അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ, ആന്തരികമാണ്, അവൻ ഈശ്വരനുമായി സംവദിക്കാം. അപ്പൊ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈശ്വരനുമായിട്ടുള്ള ചർച്ചയിലൂടെ പരിഹരിക്കും. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക്, അത് ഭൗതികമോ ആധ്യാത്മികമോ ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനും നമ്മൾ ബാഹ്യമായ ഉപാധികളെ ഒരുപാട് ആശ്രയിക്കുന്നു. എന്തിനു? നമ്മൾ ഗുരുവിനെ സ്വീകരിക്കുന്നത് ബാഹ്യമായിട്ടാണ്. ഗുരുവിനെയും നമ്മൾ അഭിമുഖമായിട്ടുള്ള സ്വീകരിക്കുന്നത്, പിന്തിരിഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത്. ഗുരുവിന്റെ ബാഹ്യഭാവങ്ങളിലാണ് നമ്മൾ ആകർഷിതരാകുന്നത്, ഗുരുവിന്റെ ആന്തരിക ഭാവത്തിലല്ല. അതുകൊണ്ടാണ് ഗുരുവിന്റെ സാമീപ്യം നമുക്ക് അനുഭവപ്പെടുന്നു, ഗുരുവിന്റെ അകർച്ച നമുക്ക് അനുഭവപ്പെടുന്നു. അതെല്ലാം അല്ലേ, അതൊക്കെ ഭൗതികം. ഗുരു അടുത്ത് വരുമ്പോൾ നമ്മൾ ഒരു ഗുരു ഇപ്പോൾ അടുത്തുണ്ട്, ഗുരു അകന്നു പോകുമ്പോൾ പറയും ഗുരു അകന്നു പോയി, ദൂരെയാണ്, ഗുരു അമേരിക്കയിലാണ്, ഇംഗ്ലണ്ടിലാണെന്നൊക്കെ പറയും. ഭൗതികമായ സാമീപ്യമാണ്. ഗുരുവിനോടും നമ്മൾ വയ്ക്കുന്ന ബന്ധം എന്തോന്നു? ഭൗതികമായ ബന്ധം, ആത്മീയ ബന്ധമില്ല. ഇവിടെ നമ്മുടെ ആധ്യാത്മിക ചിന്തയിൽ ഗുരുവിനും ഈശ്വരനും അങ്ങനെ രണ്ടില്ല. ഗുരു തന്നെ ഈശ്വരൻ. മറ്റു പലരും പറയുന്നത് പോലെ ഒരു ദൈവം, പിന്നെ ദൈവത്തിൻ്റെ ഒരു പുത്രൻ, അങ്ങനെ രണ്ട് ദൈവങ്ങളില്ല. പിന്നെ വേറെ ഒരു പരിശുദ്ധാത്മാ, അങ്ങനെ മൂന്നാലെണ്ണമില്ല. ഇവിടെ നമ്മൾ 33 കോടി ദൈവന്മാരെന്ന് പറയും. എല്ലാം ദൈവം തന്നെ, ഗുരുവും ദൈവം തന്നെ. വാസ്തവത്തിൽ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സനാതനധർമ്മത്തിലേ ഉള്ളൂ, വേറെടത്തുമില്ല. അവിടെ ആ ദൈവത്തിന് അവർ ത്രികം, ദൈവത്തിൽ ത്രികത്തെ കൽപ്പിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പല ഭേദങ്ങളാണ്. എന്നിട്ട് ഏകദൈവ വിശ്വാസം എന്ന് പറയും. ഇവിടെ ഈശ്വരൻ അവതാരത്തെ കുറിച്ച് പറയും. അവതാരം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരൻ. അത് ഈശ്വരൻ തന്നെ. ഗുരു എന്ന് പറയുന്നത് അത് ഈശ്വരൻ തന്നെ. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവവും മഹേശ്വരൻ, അതാണ് നമ്മുടെ സങ്കല്പം. ഏകത്വം അവിടെ വരുന്നുള്ളു. പക്ഷെ നമ്മൾ അനേകത്തെ സ്വീകരിക്കും. എന്തുകൊണ്ട്? അത് ഈശ്വരന്റെ വൈഭവമാണ്. അതിനേകനായും അനേകനായും ഇരിക്കാൻ കഴിയും. അതുകൊണ്ട് ഏകത്വത്തിൽ തന്നെ അനേകത്വത്തെ സ്വീകരിക്കുന്നതിന് നമുക്ക് വേഷമില്ല. അങ്ങനെയുള്ള ഗുരു അല്ലെങ്കിൽ ഈശ്വരൻ, ഈശ്വരനുമായിട്ടുള്ള സാമീപ്യം, ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും അത് ബാഹ്യമായിട്ടല്ല. പടം വെച്ച് മണിയടിച്ച് സ്ഥാപിക്കുന്ന ബന്ധമല്ല അത്. അങ്ങനെ ആന്തരികമായൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്തവർക്ക് ബാഹ്യമായി അതൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. മൂർഖാണ ലോകമര്യാദയ. മൂർഖന്മാർക്ക് ലോകമര്യാദ അനുസരിച്ച് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടു നടപ്പനുസരിച്ച് ചെയ്തോളൂ. പക്ഷേ വാസ്തവം അതല്ല എന്ന് അത് ചെയ്യുമ്പോഴും തിരിച്ചറിയണം. അത് ചെയ്യുമ്പോഴും അവൻ തിരിച്ചറിയണം. എന്താണോ ഐശ്വരീയമായ ബന്ധം ആന്തരികമാണ്. ഈശ്വരീയമായി ഉള്ള സംവേദനം ആന്തരികമാണ്, ബാഹ്യമായിട്ടല്ല. ഈശ്വരൻ അഭിമുഖമായി, ഈശ്വരന്റെ മിത്രമായി ഗുരുവിന് ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗുരുവിനെ, അവന് നിരന്തരം ഈശ്വരനുമായി സംവദിക്കാം. അവന്റെ പ്രശ്നങ്ങൾക്ക്, പരിഹാരങ്ങൾക്ക്, അവന്റെ പുരോഗതിക്ക് എല്ലാം അവന് ഈശ്വരനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം. അതിന് ബാഹ്യമായ ഉപായങ്ങളുടെ ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ യോഗശാസ്ത്രം. ഇപ്പൊ യോഗശാസ്ത്രത്തിൽ പറയും പ്രാണായാമത്തെക്കുറിച്ച്, ധ്യാനത്തെക്കുറിച്ച്, ചിത്ത നിരോധത്തെക്കുറിച്ച്, പ്രാണനിയന്ത്രണത്തെക്കുറിച്ചൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർ സാണയോഗി, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന, ആരുടെ നിന്നാണ് പഠിക്കാൻ പറ്റുന്നത്? ഞാൻ കുറെ കാലമായിട്ട് ഇതിനെ പറ്റി ഒരു ഗുരുവിനെ അന്വേഷിച്ചു നടക്കുകയാണ്. ഇയാൾ വലിയ യോഗ്യനാണെന്നുള്ള മട്ടില്ല പറയുന്നു. പറ്റിയൊരു ഗുരുവിനെ എനിക്കെല്ലാ യോഗ്യതയും തികഞ്ഞ്, ഇനി ഗുരുക്കന്മാർക്ക് യോഗ്യതകളും പോരായ്മകളുണ്ട്, എനിക്കാരും ഫിറ്റാകുന്നുണ്ട്. ഗുരുവിനെ അന്വേഷിക്കുന്നവൻ്റെയൊക്കെ ഭാവം അതാണ്. താൻ യോഗ്യനാണ്, ഗുരുക്കന്മാർക്കൊന്നും യോഗ്യതയില്ല, പിന്നെ എങ്ങനെ എനിക്കൊരു ഗുരുവിനെ സ്വീകരിക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ യോഗശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് എന്താണ്? ഒരുപാട് യോഗികൾ, ഒരുപാട് യോഗ ഗുരുക്കന്മാര്, അവരിങ്ങനെ ശിഷ്യന്മാരെ അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്നു. ഈ ഭൂലോകത്തിൽ എവിടെയെങ്കിലും ഒരു ശിഷ്യനെ കിട്ടിയാൽ ഈ കർപ്പ അന്തത്തിന് മുമ്പ് ഈ വിദ്യ ഒന്ന് സംക്രമിപ്പിച്ചിട്ട് മുക്തനായി പോകാമെന്ന് തന്നെ അന്വേഷിച്ച് നടക്കുന്നു. ഏതെങ്കിലും ഒരു ശിഷ്യനെ കിട്ടിയാൽ മതി, യമോ നിയമോ പ്രാണായാമോ ഒക്കെ ഒന്ന് പഠിപ്പിക്കാം. അവരന്വേഷിച്ച് നടന്നിട്ട് ആരും കിട്ടുന്നില്ല. കിട്ടാതിരുന്ന എന്തോരും വീണ്ടും ഒരു കൽപ്പം കൂടി അവർക്ക് ശിഷ്യന്മാരെ തേടി നടക്കേണ്ടി വരും. അപ്പോൾ അവരുടെ യോഗ വൈഭവങ്ങളെല്ലാം ഉപയോഗിച്ച് വീണ്ടും യോഗിയായി അവര് മുക്തരാകാൻ ആഗ്രഹിക്കുകയാണ്. യോഗ വൈഭവങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒന്ന് ഇതൊന്ന് സ്വന്തരാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവർക്ക് ഏതെങ്കിലും ഒരു ശിഷ്യനെ കിട്ടിയാൽ മതി. ഇവിടെ ശിഷ്യന്മാരാണെങ്കിലോ നാടും നിങ്ങളെ ഗുരുക്കന്മാരന്വേഷിച്ച് നടക്കുന്നു, ഗുരുക്കന്മാരാണെങ്കിലോ ശിഷ്യന്മാരന്വേഷിച്ച് നടക്കുന്നു. ഇവരൊരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ഈ പറയുന്ന യോഗ്യന്മാരായ ശിഷ്യന്മാരൊരിക്കലും ഈ ഗുരുക്കന്മാരെ കണ്ടെത്തുന്നില്ല. അവർ നോക്കുമ്പോൾ ഇവരാരും ഇതിന് പറ്റിയവരുമല്ല. ഇത് യോഗശാസ്ത്രത്തിൽ പറയുന്നു ഇങ്ങനെ ഒരവസ്ഥയെക്കുറിച്ച്. ഇത് തന്നെയാണ് ആധ്യാത്മിക രംഗത്ത് എല്ലായിടത്തും ഉള്ളത്. അപ്പൊ ഈശ്വരനുമായി ഗുരുവുമായി ആന്തരികമായി സംവേദിക്കുന്നതിന് കഴിയുന്നില്ല. അതേസമയം ശിഷ്യന്മാരെല്ലാം ഗുരുക്കന്മാരെ അന്വേഷിക്കുന്നുണ്ട്, ഗുരുക്കന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്, ഗുരുക്കന്മാരുമായിട്ട് ബാഹ്യമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. കേവലം ബാഹ്യം, ബഹിർമുഖമായ ഒന്നിനും ഈ ആധ്യാത്മിക ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ആത്യന്തികമായൊരു സ്ഥാനമില്ല. ആധ്യാത്മിക ജീവിതത്തിലെ സാധനയ്ക്കും സാധ്യത്തിനും അന്തർമുഖ്യതയിൽ അല്ലാതെ ബഹിർമുഖതയിൽ യാതൊരു നിലനിൽക്കുന്നു. അത് തിരിച്ചറിയും. അത് തിരിച്ചറിയിക്കുന്ന ആളാണ് സുഹൃത്ത്. അപ്പൊ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സാമാന്യർത്ഥം, വാച്യാർത്ഥം, നമ്മളെ സ്നേഹിക്കുന്നവൻ എന്നുള്ള അർത്ഥമല്ല, നമ്മളെ തിരിച്ചറിയുന്നവനുള്ള അർത്ഥമാണ്. നമുക്ക് ഉപകാരം ചെയ്യുന്നവനെന്ന് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു. ഒരു ഫലത്തെ ആഗ്രഹിക്കാതെ ഉപകാരം ചെയ്യുന്നവനാണ്. അത് ശരിയാണ്. ഉപകാരം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളെ തിരിച്ചറിയിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാൽ അത് നമുക്ക് വലിയ ഭയം ഉണ്ടാകും, പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അസ്യം ഗുരു തിരിച്ചറിയിപ്പിക്കുകയാണെങ്കിൽ അതൊരാശ്വാസമായി കുറച്ച് സമാധാനം വരും. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുവിന്റെ തന്നെ ആവശ്യം വേണ്ടി വരുന്നത്. അതിന് ആന്തരികമായി അഭിമുഖമാണ് ഗുരുവിനോട് ഈശ്വരനോട്. അപ്പൊ നിരന്തരം ആന്തരികമായി ഉള്ള സംവേദനമേ ഗുരുവുമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട്. ആന്തരികമായപ്പോഴും ദൃഢമായ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോ ഗുരു സമീപത്തിലല്ല, അകലത്ത് വന്നു. സാമീപ്യം, ദൂരം, ഇതെല്ലാം എവിടെ? ഭൗതികമാണ്, ബാഹ്യത്തിലാണ്. അടുത്തു വരുന്നതും അകലത്ത് പോകുന്നതൊക്കെ ബാഹ്യമായി, ഉള്ളിലാണ്. ഉള്ളിൽ അകലവും അടുപ്പൊന്നുമില്ല. നിരന്തരമായ ആ സംവേദനത്തിലൂടെ ഒരുവൻ നിരന്തരമായി ഈശ്വരനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പൂർണ്ണമായും ഈശ്വരന് അഭിമുഖമാകും. ആഭിമുഖ്യം അവനെന്ത് ചെയ്യുന്നു? സദാസമയവും അവനെ തിരിച്ചറിയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് വിവേകം നമ്മൾ പറയുന്നത്. അവിടെ പിന്നെ മറ്റൊന്നിനും സ്ഥാനമില്ല. അവിടെ നമ്മളെ ബുദ്ധിക്കും യുക്തിക്കും ഒന്നും നിലനിൽപ്പില്ല. അതിന്റെ പാരമ്യതയിൽ അവൻ ഈശ്വരനുമായി അല്ലെങ്കിൽ ഗുരുവുമായിട്ട് ഒന്നായി പോകും. അവിടെ പിന്നെ ഭേദമില്ല, ഭേദമറ്റ പരമ്പരായി വിവേകികളായ കവികൾ അതിനെ വാഴ്ത്തുന്നതും പറ്റും പറയും. അപ്പൊ അവിടെ അഭേദഭാവം വരുന്നു ഗുരുവുമായിട്ട്. ആത്യന്തികമായ സ്ഥാനം അതാണ്, ആ അഭേദഭാവം. ആ അഭേദഭാവത്തിൽ വരുമ്പോഴാണ് മിത്രം ശരിക്കും മിത്രമായി തീരുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്? നമ്മളോട് ഏറ്റവും അടുത്തയാൾ. നമ്മൾ പറയും എന്റെ താല്പര്യം തന്നെ ഗുരുവിന്റെയും താല്പര്യം, മിത്രത്തിന്റെയും താല്പര്യം, ഞങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടം ഒന്നാണ്. മിത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതാണ്. അപ്പോ ഗുരുവിനെ സംബന്ധിച്ച്, ഈശ്വരനെ സംബന്ധിച്ചു അത് ആ ഏകീഭവനം എങ്ങനെ വരുന്നു? ഗുരുവിന്റെ ഇച്ഛയുടെ ഏകീഭവിക്കുക, മാറി നിൽക്കാതിരിക്കുക. ഗുരുവിന്റെ ഇച്ഛയോടെ ഏകീഭവിക്കുക. ഗുരുവിന്റെ ഇച്ഛ തന്നെ തന്റെ ഇച്ഛ. രണ്ട് വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് രണ്ടിച്ഛയും ജീവിക്കാതിരിക്കുക. അതൊക്കെ ആന്തരികമായി സംഭവിക്കുന്നു, അതിനോട് ഏകീഭവിക്കുന്നു, ഐച്ഛയോട് ഏകീഭവിക്കുക. ഗുരുവിന്റെ ഇച്ഛ, ഗുരുവിന്റെ ജ്ഞാനം, ഗുരുവിന്റെ ചലനം, അതിനോടെല്ലാം താതാത്മ്യപ്പെടുക ആന്തരികമായി. അപ്പൊ ഗുരുവിന്റെ ഇച്ഛയാണ് തന്നിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ഗുരുവിന്റെ വിവേകമാണ് തന്റെ വിവേകമായി വരുന്നത്. ഗുരുവിന്റെ ചലനങ്ങളാണ് തന്റെ ചലനങ്ങളായി മാറുന്നത്. ഒരു സത്പഥേ നീവയാ, സത്പഥത്തിലൂടെ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. കാരണം അത് ഗുരുവിന്റെ മാർഗമാണ്, മറ്റൊരു മാർഗത്തിൽ അവന് ചരിക്കാൻ പറ്റത്തില്ല. അതെല്ലാം ആന്തരികമായ ഒരു സ്വാംശീകരണത്തിലൂടെ അവൻ സംഭവിക്കേണ്ടതാണ്. ബാഹ്യമായ വൈകാരികമായ ബന്ധങ്ങളിലൂടെ, ഭാവങ്ങളിലൂടെയുള്ള ബന്ധങ്ങളല്ല. അല്ലെങ്കിൽ ഈശ്വരൻ സ്വയം തന്നെ പറയുന്നു, എങ്ങനെ വെളിപ്പെടുത്തുന്നു, ഞാൻ നിന്റെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ അതിനൊരു സാമാന്യ അർത്ഥമല്ല, അതൊരു സാമാന്യ തലത്തിലല്ല. തീർച്ചയായും അവിടെ ഈശ്വരൻ നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നു, ഈശ്വരനെ നമ്മൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നിന്നു തരികയാണ്. പക്ഷേ ഈശ്വരനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ്? ഈശ്വരൻ നമ്മുടെ തലത്തിലല്ല, നമ്മൾ ഈശ്വരനിലേക്ക് ഉയർന്നു പോവുകയാണ്. ഈശ്വരൻ നമ്മളെ തലത്തിലേക്ക് താഴ്ന്നിട്ടില്ല, പക്ഷേ ഈശ്വരന്റെ തലത്തിലേക്ക് നമ്മൾ ഉയർന്നു പോവുകയാണ്. ഏതുപോലെ ഒരു പിതാവ് തന്റെ കുഞ്ഞിന്റെ മുമ്പിൽ മുതു കുനിച്ചു കൊടുക്കുകയാണ്, എന്തിനാണ്? അവന് തോള് കയറാൻ വേണ്ടി. പക്ഷെ അവന് തോള് കയറി കഴിഞ്ഞാലോ പിന്നെ കുഞ്ഞ് താഴെയല്ല, മേളിലാണ്. പിന്നെ അവന്റെ സ്ഥാനം ഉയർന്നതാണ്, പക്ഷെ ഉയരുന്നതിന് വേണ്ടി ഒന്ന് താഴ്ന്നു കൊടുക്കുന്നു. അതാണ് ഈശ്വരന്റെ സുഹൃത്ഭാവം. അപ്പൊ ഈശ്വരൻ സുഹൃത്താവുമ്പോ നമ്മൾ ഈശ്വരനെ കുനിച്ച് തന്നെ നിർത്തരുത്. എന്നിട്ട് തോള് കയറിയിരിക്കരുത്, ഈശ്വരൻ ഉയരണം, അവിടേക്ക് ഉയർന്നു പോകണം. അതാണ് ആ സുഹൃത്ഭാവത്തിന്റെ പ്രത്യേകത. നമ്മളെ നിലയിൽ നിന്നുകൊണ്ട് അല്ല, നമ്മളതിനെ ഉൾക്കൊണ്ട് ആ നിലയിലേക്ക് മാറണം. കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഗുരുക്കന്മാരെ നമ്മുടെ നിലയിൽ നിന്ന് വിലയിരുത്തി കളയും, അത് അപകടമാണ്. ഗുരുവിനോടുള്ള സൗഹൃദം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കും. ആ സൗഹൃദം വളരെ സൂക്ഷിച്ച് സ്ഥാപിക്കേണ്ട ഒന്നാണ്, സാധാരണ ഒരു സൗഹൃദമല്ല. അസൗഹൃദ ബാഹ്യമായി എടുക്കരുത്, മറിച്ച് അത് ആന്തരികമായ ഒരു ബന്ധമാണ്, ആന്തരികമായൊരു സംവേദനമാണ്, ആന്തരികമായൊരു പ്രാപ്തിയാണ്. അതാണ് ഈശ്വരന്റെ സുഹൃദ്ഭാവം, മിത്രത. അത് തിരിച്ചറിയേണ്ട ഒന്നാണ്, ഈശ്വരന്റെ സഹായത്താൽ തിരിച്ചറിയേണ്ട ഒന്നാണ്, അല്ലാതെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഈശ്വരന്റെ സഹായം കൂടാതെ നമ്മൾ തിരിച്ചറിയാൻ അത് ശ്രമിക്കുന്നതാണ് നമ്മുടെ ബുദ്ധി കൊണ്ട്. ഈശ്വരന്റെ സഹായത്താൽ നമ്മളതിനെ തിരിച്ചറിയുമ്പോഴാണ് അതിന് വിവേകം എന്ന് പറയുന്നത്. രണ്ട് തമ്മിലെ വ്യത്യാസം, ബുദ്ധിക്കും വിവേകത്തിനും രണ്ട് സ്ഥാനമാണ്. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്, വിവേക സൂര്യൻ ബുദ്ധിയെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടും രണ്ട് സ്ഥാനമാണ്. അത് സ്വയാർജിതമായ അറിവല്ല, സ്വയാർജിതമായ അറിവുകളെല്ലാം ബുദ്ധി, ബുദ്ധിയുടെ തലത്തിൽ നിൽക്കുന്നതാണ്. അത് ആത്മീയമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, അറിയിപ്പിക്കുന്ന അറിവ് എന്ന് പറയുമ്പോൾ അത് വിവേകമായി അല്ലേ. നമ്മൾ കണ്ണാടിയിൽ നോക്കാതെ നമ്മളെക്കുറിച്ച് ഭാവന ചെയ്യുന്നു, നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ വൈരൂപ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നു കണ്ണാടിയിൽ നോക്കാതെ, അതൊന്നും യഥാർത്ഥമാണ്. യഥാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? കണ്ണാടിയിൽ നോക്കിയിട്ട് അറിയുന്ന, അവിടെ എന്ത് സംഭവിക്കുന്നു, മുമ്പില്ലാതിരുന്ന അറിവിൽ നിന്നും വിലക്ഷണമായൊരു അറിവുണ്ടായ എന്താണ്? കണ്ണാടി നമ്മളെ പല കാര്യങ്ങൾ ബോധിപ്പിച്ചു. ബോധിക്കലല്ല, ബോധിപ്പിക്കലാണ് വാസ്തവത്തിൽ നടക്കുന്നത്. അതാണ് ഈശ്വര ആഭിമുഖ്യം കൊണ്ട് ഒരുവന് സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. നമ്മൾ സത്സംഗം ശ്രവിക്കുന്നു, എന്താണ് ഈശ്വര തത്വത്തെക്കുറിച്ച് ശ്രവിക്കുന്നു, വീണ്ടും നമ്മളത് തുടർച്ചയായിട്ട് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു നല്ല ഗുണമാണോ? പിന്നെ ചിലർക്ക് സത്സംഗത്തിന് താല്പര്യമില്ല, ഈശ്വരതത്വത്തെ ശ്രവിക്കുന്നതിന് ചിലർക്ക് താല്പര്യമില്ല, ചിലർക്ക് സമയമില്ല, ചിലർക്ക് താല്പര്യമില്ല, ചിലർ അതിന് അതീതന്മാരാണ്, പല രീതിയിലാണ് ചിലർ കരുതുന്നത്. ഞങ്ങളുടെ കയ്യിൽ വേറെ ചില സാധനങ്ങളുണ്ട്, അത് ഇതുമായിട്ട് മാറ്റിടച്ച് നോക്കുമ്പോൾ ഇത് അതിൻ്റെ അടുത്തൊന്നും എത്തുന്നില്ല. പല ഭാവങ്ങളാണ് മനസ്സിൽ. ഇനി കേൾക്കുന്നവർ തന്നെ ആഗ്രഹിക്കുന്ന ഇത് തുടർച്ചയായിട്ട് കേൾക്കണം, എല്ലാ ദിവസവും സത്സംഗം വേണം. ഇതൊരു ഗുണമാണോ? ഒരു ഗുണമല്ലെന്നേ ഞാൻ പറയൂ. ഒരു ഗുണമാണെന്നൊരിക്കലും ഞാൻ പറയത്തില്ല. എന്ന് സത്സംഗം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, മറ്റൊരുത്തനെ മെനക്കെടുത്തിക്കുന്നത്, ഇത് ഒരു ഗുണമുള്ള ഏർപ്പാടല്ല. എന്തുകൊണ്ട്? നമുക്ക് വേണ്ടി വേറൊരാൾ മെനക്കെടേണ്ടി വരുന്നു, നമ്മൾ മെനക്കെടുന്നില്ല, അതുകൊണ്ടാണ്. നമുക്ക് വേണ്ടി വേറൊരാൾ മെനക്കെടുന്നു, നമ്മുടെ മനോഭാവം അതാണ്. എപ്പോഴും നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്യും, നമുക്ക് വേറെ പല കാര്യങ്ങളുണ്ട് ചെയ്യാൻ, വേറെ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യട്ടെ. സത്സംഗം എന്ന് പറയുന്നത് എന്താണ്? അത് ആധ്യാത്മിക ജീവിതത്തിൽ നമുക്കറിയാം അത് വളരെ വിലപ്പെട്ട ഒന്നാണ്, മൂല്യവത്തായ ഒരു കാര്യമാണ്. അത് വേറൊരാൾ ചെയ്തിട്ട്, സമയമുള്ള ആരെങ്കിലും അത് ചെയ്തിട്ട്, അതിന് നമുക്ക് സമയമില്ല, നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അത് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, നമുക്ക് വേണ്ടി വേറൊരാൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നമ്മൾ സ്വയം ചെയ്യുന്നു, സ്വയം ചെയ്യുന്നവന് വേറൊരാളുടെ സഹായം എന്തിനാ? സ്വയം ചെയ്യണം. നേരത്തെ പറഞ്ഞ മൂർഖന്മാരുടെ കാര്യമുണ്ട് പറയുന്നത്, അത് ചെയ്യാതെ ഇരിക്കുന്നവരുടെ കാര്യമില്ല. അല്ലെങ്കിൽ കടക്കുന്നവൻ സ്വയം ചെയ്യുകയാണെങ്കിൽ മറ്റൊരാളുടെ ആവശ്യമില്ല, വേറൊരു തന്നെ അതിനുവേണ്ടി മെനക്കെടേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞ ആഭിമുഖ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സത്സംഗത്തിന് വേറൊരുത്തം നമുക്ക് വേണ്ടി മെനക്കെടേണ്ട കാര്യമില്ല. ഈശ്വര സംവേദനം നമ്മുടെ ഉള്ളിൽ സംഭവിച്ചു തുടങ്ങിയാൽ പിന്നെ അവിടെ ബാഹ്യമായൊരു ഉപാധി അതിനു വേണ്ടി സ്വീകരിക്കേണ്ട കാര്യമില്ല, പിന്നെ എല്ലാം ഉള്ളിൽ തന്നെ സംഭവിച്ചോളും. അല്ലേ? നമ്മൾ ഒരു സുഹൃത്തുണ്ടെങ്കിൽ നമ്മൾ ആ സുഹൃത്തിന്റെ സാമീപ്യം എപ്പോഴും ഇഷ്ടപ്പെടും. എന്തുകൊണ്ടാണ്? സുഹൃത്തുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം, സുഹൃത്തുമായി സംസാരിക്കുന്ന നമുക്ക് ഇഷ്ടമാണ്. സുഹൃത്തിനെ കുറിച്ച് മറ്റാരെങ്കിലും പറയുന്നത് നമുക്ക് ഇഷ്ടമാണ്. ശത്രുവിനെ കുറിച്ച് പറയുമ്പോലല്ല, ശത്രുവിന്റെ സാമീപ്യം പോലെയല്ല. ഇവിടെ ഈശ്വരൻ തന്നെ പറയുന്ന താൻ തന്റെ സുഹൃത്താണ്. അപ്പോ ഈശ്വരനുമായിട്ടുള്ള സാമീപ്യം നമ്മൾ എന്തിനാഗ്രഹിക്കുന്നു? ഈശ്വരനുമായിട്ട് സല്ലപിക്കുന്നു, ആത്മസല്ലാപം. അതാണ് യഥാർത്ഥത്തിലുള്ള സത്സംഗം എന്ന് പറയുന്നത്. നമ്മുടെ ശ്രവണപടത്തിലൂടെ പുറമേ നിന്ന് കടന്നു വരുന്ന ശബ്ദമല്ലാതെ അതിനെ നമ്മൾ ബഹിർമുഖമായി സ്വീകരിക്കേണ്ടി വരും. ആത്മസല്ലാപം അന്തർമുഖമായി ശ്രവിക്കേണ്ട ഒന്നാണ്. അങ്ങനെ വരുന്ന സത്സംഗം അങ്ങനെ ഒരു സത്സംഗത്തിന് തടസ്സമാണ് ബാഹ്യമായി വരുന്ന സത്സംഗം. അതിന് ഭംഗം വരുത്തും. ആ നിലയിലേക്ക് ഒരുവൻ ഉയർന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ബഹിർമുഖനായി സത്സംഗം ശ്രവിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ആത്മസല്ലാഭമായി മാറുന്നു എന്ന് പറയുന്ന സത്സംഗം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ ഗുണമായി നമുക്ക് കണക്കാക്കാൻ പാടില്ല. പക്ഷെ അങ്ങേക്ക് അവിടേക്ക് കടക്കാതിരിക്കുന്നിടത്തോളം പിന്നെ ഇതിനെ ആശ്രയിക്കുക, നിവൃത്തിയുള്ളൂ, വേറെ നിവൃത്തിയില്ല. എന്തുകൊണ്ട്? അവൻ നിരാശ്രയനായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിരാശ്രയനായിരിക്കുന്നു. ഏകാഗിയായിരിക്കുന്നു. ആധ്യാത്മ ശാസ്ത്രങ്ങളെല്ലാം പറയും, ഗീതയിൽ പല ഭാഗങ്ങളിൽ പറയുന്നു, നിരാശ്രയനായിരിക്കും, ഏകാഗിയായിരിക്കും. എന്താ എന്റെ താല്പര്യം? ഒരുവൻ അന്തർമുഖനായി ഏകാഗിയാകുക എന്ന് പറയുമ്പോൾ, നിരാശ്രയനാകുക എന്ന് പറയുമ്പോൾ, ബാഹ്യമായി അവൻ ആശ്രയമറ്റവനാണ്. പക്ഷേ ആന്തരികമായി അവൻ ഏകാഗിയാണെന്ന് പറയുമ്പോൾ, നിരാശ്രയനാണെന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിലല്ല. അവനൊരിക്കലും ഏകാഗിയല്ല, അവനൊരിക്കലും നിരാശ്രയനുമല്ല പരമാർത്ഥത്തിൽ. എന്തുകൊണ്ട്? അവനവിടെ ഒരു സുഹൃത് ബന്ധത്തെ സ്ഥാപിച്ചിട്ടുണ്ട്, അവനവിടെ ഒരു മിത്രമുണ്ട്. ഭഗവാൻ പറയുന്നതിനെ മിത്രമായി എന്നെ അറിഞ്ഞിട്ട് അവൻ ആന്തരികമായി ഒരു മിത്രത്തെ കണ്ടെത്തുമ്പോൾ ഏകാഗി ആണെങ്കിലും അവൻ ഏകാഗിയില്ല. അവന്റെ ആന്തരികമായ തലത്തിൽ അവൻ നിശബ്ദനല്ല. എന്തുകൊണ്ട്? അവിടെ അവൻ ആത്മസല്ലാപത്തിലാണ് ഈശ്വരനുമായിട്ട്. രണ്ടെണ്ണത്തെ ബന്ധമാണ്. അവൻ അവന്റെ മിത്രവുമായിട്ട് അവനൊരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. ആ മിത്രമാരാണ്? അവന്റെ ഉള്ളിൽ ഉണർന്ന മിത്രമാണ്. അപ്പോ ഈശ്വരൻ മിത്രമാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും ആ മിത്രത്തെ കാണാൻ കഴിയുന്നില്ല? ഇവിടെ പെരുന്ന സർവഭൂതാന. പക്ഷെ ആ മിത്രം ഉറങ്ങിക്കിടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാം. അതിനാണ് നമ്മൾ സാങ്കേതികമായി അജ്ഞാനമെന്നും മറ്റും പറയുന്നത്. ആ മിത്രത്തെ ഉണർത്തണം. അപ്പോൾ അവൻ ഏകാഗിയാണെങ്കിലും ഏകാഗിയല്ല. ഏകോപി അനേക സഞ്ചരതി. അവൻ ഏകനാണെങ്കിലും അനേകനായി സഞ്ചരിക്കുന്നു, അവൻ അനേകനാണെങ്കിലും ഏകനായി സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയും സന്യാസിയെക്കുറിച്ച് പറയുന്നത്. അവനവൻ ഏകാഗിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബഹിർമുഖനായി അവൻ ഏകാഗിയായിരിക്കുന്നു. പക്ഷെ ആന്തരികമായിട്ടോ അവനവിടെ ഒരു മിത്രമുണ്ട്. മിത്രമുണ്ടെങ്കിൽ എങ്ങനെ ഏകാഗിയാകാൻ പറ്റും? മിത്രവുമായി സല്ലപിക്കുമ്പോൾ അവനെങ്ങനെ ഏകാഗിയാകാൻ പറ്റും? പക്ഷെ അവന്റെ യാത്രയ്ക്ക് സഞ്ചാരത്തിനൊരു സുഹൃത്ത് ആവശ്യമാണ്, അല്ലെങ്കിൽ അത് വളരെ മുഷിഞ്ഞു പോകും. മനം മടുപ്പിക്കുന്ന യാത്രയാണ്. ഈ ശ്ലോകത്തിന്റെ തന്നെ വ്യാഖ്യാനത്തിന് രാമാനുജാചാര്യർ പറയും, ഈ യാത്ര എന്ന് പറയുന്ന ഒരു മനം മടുപ്പിക്കുന്ന യാത്രയാണ്. ഇത് വളരെ സുഖമുള്ള ഒരു യാത്രയാണ്. കാരണം ഏകാഗിയായിരിക്കുമ്പോൾ അവൻ ഏകാഗിയല്ല, അവനൊരു സുഹൃത്തുണ്ട്. സുഹൃത്തിനോടൊപ്പമാണ് അവന്റെ യാത്ര. പുറമേ പറയുമ്പോൾ ഏകാഗിയാണെന്ന് പറയും. അല്ലാതെ ഈ പറയുന്നുവെന്ന് ഞാൻ എന്റെ കൽപ്പനയിൽ ഭാവനയിൽ കണ്ട് പറയുന്ന കാര്യങ്ങളല്ല, ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ യാത്ര വളരെ സുഖമുള്ള ഒരു യാത്രയാണെന്ന് പറയും. ആധ്യാത്മികമായ യാത്ര എന്തുകൊണ്ട് സുഖമുള്ളതായിത്തീരുന്നു? ഇവിടെ ഈശ്വരൻ അവന്റെ മിത്രഭാവത്തിൽ അവന്റെ ഹൃദയദേശത്തിരുന്നുകൊണ്ട് ആ ഈശ്വരനുമായിട്ട് അവൻ നിരന്തരം സല്ലപിച്ചുകൊണ്ടാണ് അവന്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരർത്ഥത്തിൽ ഒരു തരത്തിൽ അവൻ ഏകാഗിയാണ്, മറുതരത്തിൽ അവൻ ഏകാഗിയല്ല. ഇത് സർവപ്രാണികളെ സംബന്ധിച്ചും ഈശ്വരന്റെ നിലയിൽ ഒരുപോലെയാണ്. ഈശ്വരന് പക്ഷഭേദം, ചിലരോട് ഞാൻ മിത്രഭാവത്തിലിരിക്കുക, ചിലരോട് ഞാൻ ശത്രുഭാവത്തിലിരിക്കുക എന്നുള്ള. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നു? സർവഭൂതാനാം ഹൃദയേശയം. സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ അവൻ ശയിക്കുകയാണ് മിത്രമായി. ശയിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം വരാം. കിടക്കുന്നയാള് ഉറങ്ങിയും കിടക്കാം, ഉണർന്നും കിടക്കും. പക്ഷെ സർവപ്രാണികൾക്കും ഉറങ്ങിയുള്ള കിടക്കമാണ് അനന്തശയൻ. അവിടെ എപ്പോഴും ഉറക്കത്തിലാണ്, യോഗനിദ്രയിലാണ്. അപ്പോൾ ഉണരണം, ഉണർന്നാലേ അത് മിത്രമാകത്തുള്ളൂ. അതാണ് സുഹൃത്തിനെ കുറിച്ച് അടുത്ത ഭാഷകാലം വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഹൃദയേശയം, ഹൃദയേശ്വരൻ ഹൃദയത്തിൽ ശയിക്കുന്നു. ശയിക്കുന്നു എന്ന് വെച്ചാൽ ഉറങ്ങുന്നു എന്നാണ് മുഖ്യമായ അർത്ഥം. കിടക്കുന്നു എന്നല്ല, സീങ് സ്വപ്നെ, ഉറങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് സീതാവ് പ്രയോഗിക്കുന്നു. ഹൃദയേശയം സർവകർമ്മഫലാധ്യക്ഷം നേരത്തെ പറഞ്ഞല്ലോ ഭോക്താരോ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. സർവകർമ്മഫലങ്ങൾക്കും അധ്യക്ഷനായിരിക്കുന്നു. അധ്യക്ഷൻ എന്ന് പറയുന്നതിന് വളരെ വിപുലമായ അർത്ഥമുള്ളതാണ്. മലയാളത്തിൽ നമ്മൾ അധ്യക്ഷൻ എന്ന് പറയാറുണ്ട്, വാച്യാർത്ഥം അത് തന്നെ. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥം എന്താണ്? അധി അക്ഷം, അതിന്റെ കേന്ദ്രസ്ഥാനത്തിൽ അതിരൂഢനാകുക, അതാണ് അതിന്റെ അർത്ഥം. ഒരു മീറ്റിംഗിന് അധ്യക്ഷനാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും കേന്ദ്രമായ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അതിനെ നിയന്ത്രിക്കുക, അത് തന്നെ. അത് തന്നെയാണ് അതിന്റെ വാച്യാർത്ഥം. അപ്പൊ ഇവിടെയും ഹൃദയേശ്വരനായിരിക്കുന്ന ഈ മിത്രം അവന്റെ സർവ കർമ്മങ്ങൾക്കും അതിന്റെ എല്ലാം കേന്ദ്രസ്ഥാനത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് നീ ചെയ്യുന്ന സർവത്തിന്റെയും ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു യജ്ഞതപസ്സുകൾ അനുഷ്ഠിക്കുക. അപ്പൊ അതറിയുന്നവൻ പിന്നെ യജ്ഞ തപസ്സുകളെ അനുഷ്ഠിക്കത്തുള്ളൂ. അവൻ ചെയ്യുന്ന സത്കർമ്മങ്ങളായിരിക്കും അവന്റെ കർമ്മങ്ങളെല്ലാം ഈശ്വര ആരാധന രൂപത്തിലുള്ളതായിരിക്കും. അവന്റെ കർമ്മങ്ങളെല്ലാം ഈശ്വരപ്രാപ്തിക്കുള്ള സാധനങ്ങളായിരിക്കും. അവന് സർവകർമ്മ ഫലാധ്യക്ഷനായിരിക്കുന്നു എന്ന് പറയുന്നു. താൻ ചെയ്യുന്ന കർമ്മത്തെ പലപ്പോഴും തനിക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല, പക്ഷെ ഈ അധ്യക്ഷൻ അതിനെ തിരിച്ചറിയുന്നുണ്ട്. എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുകയും തിരിച്ചറിയിപ്പിക്കുകയും ചെയ്യും. സർവ പ്രത്യയ സാക്ഷ്യണം ഒരുപാട് ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടക്കുന്തോറും നിന്നാഴം കൂടിക്കൂടി വരും. സർവപ്രത്യയ സാക്ഷ്യണം, ഇതിലെ ഓരോ ശ്ലോകങ്ങളെടുത്ത് ഏകാഗ്രമായി ചിന്തിച്ചാലും നമുക്ക് തോന്നും ഈ ശ്ലോകമാണ് ഇതിലെ ഏറ്റവും വലിയ ശ്ലോകം. ഏറ്റവും വലിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ശ്ലോകത്തിലാണെന്ന് തോന്നും. ശബ്ദങ്ങൾ ആവർത്തിക്കുന്നിടത്തും നമുക്ക് മനസ്സിലാകും എന്താണ്, ആശയങ്ങൾ അവിടെ ആവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാകും. കൂടുതൽ കൂടുതൽ ഗഹനതയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതാണ് ഈ ഉപദേശങ്ങളുടെ പ്രത്യേകം. സർവപ്രത്യ സാക്ഷിയായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചുകൂടി തെളിച്ച് വ്യാഖ്യാനിക്കുന്നതാണ് ഈ പറയുന്നത് സർവപ്രത്യ സാക്ഷി എന്ന് പറയുന്നത്. കർമ്മങ്ങളെ ഫലത്തെ അനുഭവിക്കുക, ആ കർമ്മങ്ങൾക്കും കാരണമായിരിക്കും പ്രത്യയങ്ങൾ, ചിത്തപ്രത്യകൾ. അതിനെയെല്ലാം തിരിച്ചറിയുന്നവനായി ഉള്ളിലിരിക്കുന്നു. മാം നാരായണം, ഇവിടെ ഉപദേശിക്കുന്നയാള് തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്, വക്താവ് ശ്രോതാവിനോട് പറയുകയാണ്. പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, എന്താണ്? നീയായിരിക്കുന്നത് ഞാൻ തന്നെ എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. അതാണ് സർവഭൂത മഹേശ്വരൻ എന്ന് പറയുന്നതിന്റെ അർജുനനെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. നീയായിരിക്കുന്നതും ഞാൻ തന്നെ നാരായണം. ഇവിടെ ശ്രോതാവ് വക്താവിനെ അന്യനായി കാണുന്നു. വക്താവാണെങ്കിലോ ആ ശ്രോതാവിനെ അന്യനായി കാണുന്നില്ല. ഹൃദയസ്ഥിതനായി കാണുന്നു. ജ്ഞാത്വ അങ്ങനെ അറിയുന്നു. ഈശ്വരനോടുള്ള മിത്രഭാവത്തെയും ഈശ്വരന്റെ സർവീശ്വരഭാവത്തെയും ഈശ്വരന്റെ ഭോക്തൃത്വഭാവത്തെയും ഈശ്വരന്റെ സർവകർമാധ്യക്ഷഭാവത്തെയും ഈശ്വരന്റെ സർവപ്രത്യ സാക്ഷിത്വത്തെയും അറിഞ്ഞിട്ട്, അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ട് ശാന്തിം സർവസംസാര ഉപരതിം വിരിച്ചതി പ്രാപ്നോതി. സർവസംസാര ഉപരതിയായിരിക്കുന്ന പരമശാന്തിയെ പ്രാപിക്കുന്നു. ഇങ്ങനെയുള്ള പരമശാന്തിക്കുള്ള ഉപായത്തെ ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നോക്കുക. ഭോക്താരം യജ്ഞതപസാം, യജ്ഞതപസ്സുകളുടെ ഭോക്താവായും സർവലോകമഹേശ്വരൻ, സർവലോകങ്ങളുടെയും മഹേശ്വരനായും സർവഭൂതാനാം സുഹൃതം, സർവപ്രാണികളുടെയും സുഹൃത്തായും മാം ജ്ഞാത്വ എന്നെ അറിഞ്ഞിട്ട് ശാന്തിം വരിച്ചതി, പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം ഇച്ഛതി.